അസ്തി ധർമ്മീത്യനുമിതി കഥം ഭവതി വാഗതി അസന്നികൃഷ്ടത്വാദസ്യ പ്രത്യക്ഷം അനുമാനവത് വിദ്യതെ അസ്തി ധർമ്മീതി പ്രത്യക്ഷം അനുമാനവത് മാനാഭാവാത് ഹസൗ നീതി ബോധ ഏവ അവശിഷ്യത്തെ അസന്നികൃഷ്ടത്വാദ് അസ്യ പ്രത്യക്ഷം ധർമ്മധർമ്മിണോ അദൃഷ്ട സാഹചര്യച്ച ധർമ്മിണി അനുമിതി കുത. അതിന് ഈ മൂന്ന് പദ്യത്തിലും പറയുന്നത് ആദ്യമേ മനസ്സിലാക്കിയിരിക്കണം. എന്താണ് പറയുന്നത്? ധർമ്മിയില്ല എന്നാണ് പറയുന്നത്. ധർമ്മി എന്ന് പറയുന്നത് അങ്ങനെ ഒന്നില്ല എന്ന് പറഞ്ഞാൽ, നാരങ്ങ എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. പിന്നെ ഉള്ളത് എന്താണോ? നാരങ്ങയുടെ നിറം, നാരങ്ങയുടെ പൊളിപ്പ്, നാരങ്ങയുടെ ആകൃതി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളല്ലാതെ അതിൽ നിന്ന് വേറിട്ട് നാരങ്ങ എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. ഇതാണ് പറയുന്നത്. ഇതെല്ലാം കൂടെ ചേരുമ്പോ ഒരു എന്താണ് ഉരുക്കുള്ള ഒരു ചോദ്യമാണ്. ചെറിയൊരു ചോദ്യമല്ല അത്. ഇതെല്ലാം കൂടെ ചേരുമ്പോ അതിന് നാരങ്ങ എന്ന് വിളിച്ചൂടെ? അതിനുള്ള ഉത്തരവാണ് കൂടെ പറയുന്നത്. നല്ലൊരു ചോദ്യമാണ്. എല്ലാം കൂടെ ചേർന്ന് നമുക്ക് നാരങ്ങ എന്ന് വിളിച്ചൂടെ? സമാധാനോടെ പറയും. നമ്മൾ അതിനെല്ലാം കൂടെ ചേർന്നിട്ടാണ് നമ്മൾ പറയുന്നത് എന്താണ്? നാരങ്ങ. അതിനവിടെ ധർമ്മി എന്ന് പറയും. എല്ലാം കൂടെ ചേർന്ന് അങ്ങനെ ഒന്നില്ല എന്നാണ്. പക്ഷേ എന്നാലും നമ്മൾ നാരങ്ങ എന്ന് വിളിക്കുമല്ലോ, നാരങ്ങ എന്ന് പറയുന്നുണ്ടല്ലോ, നാരങ്ങ പിഴിച്ച് പിഴിഞ്ഞ് കുടിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് അനുഭവമുണ്ട്, നാരങ്ങ എന്നുള്ള ഒരു അനുഭവമുണ്ട്. അനുഭവത്തെ നിഷേധിക്കുന്നു. എന്നാൽ പിന്നെ എന്തിനാ നിഷേധിക്കുന്നത്? അനുഭവം സത്യമല്ല. അങ്ങനെ ഒരു വസ്തു ഉണ്ട് എന്നുള്ള അനുഭവം സത്യമല്ല. അതാണ് അനുഭവം ഇല്ലെന്നല്ല പറയുന്നത്. അപ്പൊ ഈ പ്രപഞ്ചം ഇല്ല എന്നെവിടെയൊക്കെ പറയുന്നുണ്ടോ അതിൻ്റെ അർത്ഥം അങ്ങനെ ഒരു അനുഭവം ഇല്ലെന്നല്ല, അതൊരു പരമാർത്ഥ സത്യമുണ്ട്. നമുക്ക് അനുഭവം സത്യമായിട്ടാണ്. പരമാർത്ഥ സത്യം ഇല്ല. പിന്നെ എന്താണ്? ബോധയേവ അവശിഷ്യതേ അടുത്തേ. പിന്നെ ശേഷിക്കുന്ന എന്താണ്? ബോധം, അറിവ്, അതേ ഉള്ളൂ. അല്ലാതെ നാരങ്ങ എന്ന് പറയുന്ന ഇതെല്ലാം കൂടെ കൂടി ചേർന്ന് നാരങ്ങ എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല എന്നാണ്. എന്നാൽ ഇതെല്ലാം ഉണ്ട്, അനുഭവത്തിലുണ്ട്. പറഞ്ഞു വരുമ്പോൾ പിന്നെ അതും ഇല്ലാത്തതാവും. അപ്പൊ എല്ലാം അനുഭവത്തിലുള്ളതാണ്, പരമാർത്ഥത്തിലില്ല. അപ്പോൾ പിന്നെ പരമാർത്ഥത്തിലില്ല എന്ന് എന്തിനു പറയുന്നു? അത് പറയുന്നത് നമ്മൾ അനുഭവിക്കുന്ന ഒരു സത്യമുണ്ട്, എന്നാൽ അതിനപ്പുറം ഒരു പരമാർത്ഥ സത്യവും ഉണ്ട്. ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന സത്യത്തെ അംഗീകരിക്കുകയാണ്. ഇല്ല എന്ന് പറയുമ്പോൾ ഇതിനെ നിഷേധിച്ചിട്ട് പരമാർത്ഥ സത്യത്തെ അംഗീകരിക്കുകയാണ്. അതാണ് അദ്ദേഹം. അതിന് രജ്ജസർപ്പവും മരിമരീചികയൊന്നും വേണ്ട. അങ്ങനെയുള്ള അനുഭവങ്ങളുടെ ഒന്നും ആവശ്യം ഇല്ല. ഇത് മൃഗതൃഷ്ണാഭം ദരിദൃശ്യത. ഇതെല്ലാം മൃഗതൃഷ്ണ തുല്യമാണ്. ഒരു മരീചിക പോലെയാണ്. എങ്ങനെ മനസ്സിലാക്കാം? യുക്തിയുണ്ട് മനസ്സിലാക്കാം. അതിനു വേണ്ടിയിട്ട് പണ്ടത്തെ രീതി അനുസരിച്ച് ഏതെങ്കിലും ഒരു സിദ്ധാന്തം പറയുമ്പോൾ, ഒരാശയം പറയുമ്പോൾ കേൾക്കുന്നവർ ചോദിക്കും, ശരി നിങ്ങൾ പറഞ്ഞല്ലോ ആനയുണ്ട്, ആനയെന്ന് പറയുന്ന ഒരു ജീവിയുണ്ട് എന്ന് പറഞ്ഞാൽ ഉടൻ ചോദിക്കും, ആനയെന്ന് പറയുന്ന ജീവിയുണ്ട്, എന്താ പ്രമാണം? രണ്ടു കാര്യം ചോദിക്കും, എന്താണ് പ്രമാണം, എന്താണ് അതിൻ്റെ ലക്ഷണം? അപ്പോൾ ആദ്യം പ്രമാണം പറയണം, ലക്ഷണം ചോദിച്ചാൽ അതും പറയണം. പ്രമാണം എന്ന് പറഞ്ഞാൽ എന്താണ്? ശരി, ആന നിങ്ങൾക്ക് പ്രത്യക്ഷമാണോ? പ്രത്യക്ഷമാണ്. പ്രത്യക്ഷമാണ് എന്ന് പറഞ്ഞാൽ പിന്നെ അത് അംഗീകരിച്ചേ പറ്റും. പിന്നെ അത് അനുമാനം കൊണ്ട് സാധിക്കുമോ? സാധിക്കും, അനുമാനം കൊണ്ട് സാധിക്കും, എന്നാൽ അംഗീകരിച്ചേ പറ്റൂ. പിന്നെ ശബ്ദപ്രമാണം, ഈ മൂന്ന് കാര്യങ്ങളുമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്, മൂന്ന് പ്രമാണങ്ങളെ കുറിച്ച്. അദ്വൈതത്തിൽ എങ്ങനെയാണ് ഈ മൂന്ന് പ്രമാണങ്ങളെ കുറിച്ചും ചർച്ച ചെയ്യുന്നെന്നുള്ളത് ദർശനമാലയിൽ പറയും. ഇവിടെ പ്രത്യക്ഷ, അനുമാന, ഉപമാനം മൂന്നിനെ കുറിച്ച് പറയും. അത് വരും. ഇവിടെ ഇപ്പൊ പറയുന്നത് ഈ മൂന്ന് പ്രമാണങ്ങളുണ്ട്, പ്രത്യക്ഷം, അനുമാനം, ശബ്ദ, ഉപമാനത്തെ കുറിച്ചുകൂടെ പറയുന്നില്ല. ഈ മൂന്ന് പ്രമാണങ്ങളെ കൊണ്ട് ഒരു പദാർത്ഥത്തെ, നമ്മൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു പദാർത്ഥത്തെ കൊണ്ടുവന്ന് പരമാർത്ഥത്തിൽ അത് നിൽക്കുന്നതാണെന്ന് സമർത്ഥിക്കാൻ കഴിയത്തില്ല എന്നാണ് പറയുന്നത്. പിന്നെ പ്രമാണങ്ങൾ കൊണ്ട് എന്താ സാധിക്കുന്നത്? ഈ പ്രമാണങ്ങളുടെ ഉപയോഗം എന്തോന്ന്? പ്രത്യക്ഷ, അനുമാന, ശബ്ദം. ഉപയോഗം നമ്മുടെ അനുഭവത്തിൽ ഉണ്ട് എന്ന് പറയാൻ പറ്റും പല കാര്യങ്ങളെയും. പരമാർത്ഥത്തിലുണ്ടെന്ന് പറയാൻ പറ്റും പ്രമാണങ്ങൾ ഉപയോഗിച്ച്, മൂന്ന് പ്രമാണം ഉപയോഗിച്ച്. അല്ല, മുമ്പിൽ പുസ്തകം ഇരിക്കുന്നു, പ്രത്യക്ഷമാണ്. പ്രത്യക്ഷ പ്രമാണം എന്ന് വെച്ചാൽ കണ്ണുകൊണ്ട് കാണുന്നു, കൈകൊണ്ട് സ്പർശിക്കുന്നു, അതൊക്കെ പ്രത്യക്ഷ പ്രമാണങ്ങളാണ്. ഇതുകൊണ്ട് എനിക്ക് പറയാം ഇതുണ്ടെന്ന്, ഉണ്ടെന്നേ പറയാൻ പറ്റും. ഇത് പരമാർത്ഥമാണെന്ന് എനിക്ക് പറയാൻ പറ്റും. വ്യത്യാസം അദ്വൈതത്തിലെ പ്രമേയം എന്തിനെ കുറിച്ചാണോ ചർച്ച ചെയ്യുന്നത്, അതാണ് പ്രമേയം. ആത്മാവ്, പരമാത്മാവ്, ഇതാണ് മുഖ്യപ്രമേയം എന്ന് പറയും. വേറെയുണ്ട് എങ്കിലും മുഖ്യപ്രമേയം എന്താണ്? ആത്മാവാണ്. ആത്മാവെന്നോ അറിവെന്നോ എല്ലാം പറയുന്ന ഒന്ന് തന്നെ. അത് നമുക്ക് സാമാന്യ യുക്തി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും, പ്രയാസമുള്ളതാണ്. പക്ഷെ പ്രമാണങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യണമെങ്കിൽ അത് കുറച്ച് കടുകട്ടിയാവും, പ്രമാണ ചർച്ചയിലേക്ക് വരും, കുറച്ച് പ്രയാസമാണ്. അപ്പോൾ പ്രമാണ ചർച്ച എന്ന് പറയുന്ന അദ്വൈതികൾ എപ്പോഴും അതിനാശ്രയിക്കുന്നത് എന്തിനാണ്? തർക്കശാസ്ത്രം. തർക്കശാസ്ത്രത്തെ ആശ്രയിച്ചിട്ടാണ് പ്രമാണ ചർച്ച. ഗുരു ഇവിടെ അതിനെ തന്നെ ആശ്രയിച്ചിരിക്കുന്നു, തർക്കശാസ്ത്രത്തെ ആശ്രയിച്ചിട്ടുണ്ടോ പ്രമാണ ചർച്ച. അദ്വൈതത്തെ സമർത്ഥിക്കാൻ വേണ്ടിയിട്ടല്ല, പ്രപഞ്ചം മിഥ്യയാണെന്ന് പറയാൻ വേണ്ടിയിട്ട്, അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ തർക്കശാസ്ത്രത്തെ ആശ്രയിക്കുന്നത്. ഇത് എവിടെയാണ് എഴുതിയത്? എങ്ങനെ ഈ കൃതികളിൽ വന്നു? ഇതിനെക്കുറിച്ചൊന്നും ഒരിടത്ത് രേഖപ്പെടുത്തിയതായി ഞാൻ കണ്ടിട്ടില്ല. ഇത് എന്നാണോ ഇതാദ്യം പ്രത്യക്ഷപ്പെട്ടത്? ആരാണത് കണ്ടെത്തിയത്? അതെല്ലാം ആരെങ്കിലും ശ്രമിച്ച് കണ്ടെത്തുന്നതും നല്ലതായിരിക്കും. രേഖകൾ കാണും, പഴയ കണ്ടെത്തണം. സച്ചിദാനന്ദ സ്വാമി എടുത്ത് ചോദിച്ചു നോക്കണം, എവിടെയെങ്കിലും മുമ്പ് ആദ്യമായി ഇത് എവിടെയാ കണ്ടത്? സ്വാമി പറയുക, ഇതിന് പഠനം നടത്തുന്ന ആളാണ്, അതുകൊണ്ട് ചോദിച്ചു നോക്കണം എവിടെയാ ഇത് ആദ്യം കണ്ടെത്തി. ഞാനൊരിടത്തും കണ്ടിട്ടില്ല. എന്തായാലും ഈ പ്രമാണ വിഷയത്തിൽ ഗുരുദേവന് നല്ല അറിവുണ്ടായിരുന്നു. അറിവ് പഠിക്കാതെ ഉണ്ടാവുന്ന അറിവല്ല, ആകാശത്തുനിന്ന് പൊട്ടി വീഴുന്ന അറിവല്ല. ശരിയായി പഠിച്ചിരിക്കുന്നു, മനസ്സിലാക്കിയിരിക്കുന്നു. ദർശനമാലയിലും അങ്ങനെ തന്നെ, ഇവിടെയും അങ്ങനെ. അതിൻ്റെ മർമ്മപ്രധാനമായ ഭാഗങ്ങളെല്ലാം ഗുരു ഗ്രഹിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അന്നിയും ഇത് ഇങ്ങനെ എന്താണ് കാച്ചി കുറുക്കി വച്ചിരിക്കുകയാണ്. അപ്പോൾ പദ്യത്തിലുള്ള ആ പദങ്ങൾ ശരിയായി അന്വയിച്ച് ബാക്കിയുള്ള പദങ്ങൾ അധ്യാകരിച്ച് മാത്രമേ ഇതിൻ്റെ അർത്ഥം ശരിക്ക് പറയാൻ പറ്റൂ. അനുഷ്ഠപ്പ് വൃത്തമായതുകൊണ്ട് പദങ്ങൾ കുറച്ചേ വരും, എന്നാൽ ആശയം ഒരുപാടുള്ളതുമാണ്. ഇതൊരു വലിയ വൃത്തത്തിലാണ് എഴുതിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ വ്യക്തമായിരുന്നു. അതുകൊണ്ടാണ് മൂന്നായിട്ട് എഴുതിയത്. മൂന്നായിട്ട് എഴുതിയത് കൊണ്ട് ഇത് പൂർണ്ണമായെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് കൂടുതൽ എഴുതിയിരിക്കണം, പക്ഷെ അത് കിട്ടിയില്ല, നഷ്ടപ്പെട്ടു പോയതാണ്. മൂന്നുകൊണ്ട് ഈ വിഷയം പൂർത്തിയാവുന്നില്ല. ധർമ്മി ദീർഘമാണ്. അസ്ഥി ഇതി അനിമിതി കഥം ഭവതി. വാഗവി കഥം ഭവതി. അവിടെ ആശയം പൂർത്തിയാവണമെങ്കിൽ മേലുള്ള അങ്ങോട്ട് ചേർക്കണം. അസ്ഥി ധർമ്മി ഇതി വാഗവി കഥം ഭവതി. അത്രയും വന്നാലേ ആ വാക്യം പൂർത്തിയാവും. അസ്മിൻ പ്രത്യക്ഷം അനുമാനവത് കഥം ഭവതി. അസന്നികഷ്ടത്വ അങ്ങനെ അന്വയിക്കാം, അല്ലെങ്കിൽ വേറെ തരത്തിൽ അന്വയിക്കാം. അർത്ഥം ഒന്ന് തന്നെ. അസ്മിൻ പ്രത്യക്ഷം അസന്നികഷ്ടത്വാത് കഥം ഭവതി അനുമാനവത്. അങ്ങനെ അന്വയിക്കും. അർത്ഥത്തിനൊന്നും വ്യത്യാസം വരില്ല. പ്രത്യേകം പ്രത്യേകം വാക്യങ്ങളുണ്ടായാലും ആശയം പൂർണ്ണമാണ്. ആദ്യത്തെ വാക്യം ഇതാണ്, ധർമ്മി അസ്ഥി ഇതി അനുമിതി കഥം ഭവതി. ധർമ്മി അസ്ഥി ഇതി ഉണ്ട് എന്ന്, അനുമിതി അനുമിതി കഥം ഭവതി. കഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറിന് എന്താണ് ചോദ്യമാണ്, എങ്ങനെ. ഇവിടെ കഥം എന്ന് പറഞ്ഞാൽ നിഷേധമാണ്, എന്ന ഭവതി ചോദ്യം. കഥം നിഷേധം അർത്ഥമുണ്ട്. കഥം കിം, ഇതെല്ലാം നന്നിൻ്റെ അർത്ഥമുണ്ട്, ന എന്നുള്ള അർത്ഥം. അപ്പോൾ അർത്ഥം എന്ന് വരും, സാർ നമ്മൾ സാറിന് മലയാളത്തിലും അങ്ങനെയുണ്ട്, അതെങ്ങനെ ശരിയാവും നമ്മൾ ചോദിച്ചാൽ. എൻ്റെ അർത്ഥം എന്താണ്, ചിലപ്പോൾ ചില സന്ദർഭത്തിൽ നമ്മൾ ചോദിക്കണം അതെങ്ങനെ ശരിയാകും എന്ന് വെച്ചാൽ എന്താ അർത്ഥം, ശരിയാകില്ല എന്നാണ്. ശരിയാകില്ല എന്ന് ഉറപ്പുള്ളപ്പോഴാണ് നമ്മൾ ചോദിക്കുന്നത് അതെങ്ങനെ ശരിയാകും. ഒരാൾ പറയണം, ഒരു മനുഷ്യന് ചിറക് മുളച്ച് ഞാൻ കണ്ടു. അപ്പൊ നമ്മൾ ചോദിക്കുന്നു, ചിറകോ അതെങ്ങനെ ശരിയാകും എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം എന്താണ്, ചിറക് മുളയ്ക്കത്തില്ല എന്നാണ്. മനുഷ്യന് ചിറക് മുളയ്ക്കത്തില്ല. അതുപോലെ തികച്ചും അസംഭവം, അസംഭാവ്യമായ കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ കഥം എന്നുള്ള ശബ്ദം സംസ്കൃതത്തിൽ ഉപയോഗിച്ച അതിൻ്റെ അർത്ഥം എന്താണ്, ന എന്നാണ്. ഉറപ്പായിരിക്കണം അങ്ങനെ സംഭവിക്കില്ല, അങ്ങനെ അത് പറയാവും. അല്ലെങ്കിൽ കഥമെന്ന് വെച്ചാൽ എങ്ങനെ, കേന പ്രകാരേണ, അതിൻ്റെ വിശേഷതകൾ അറിയാൻ വേണ്ടിയിട്ടാണ്. പ്രത്യക്ഷജ്ഞാനം കഥം ഭവതി എന്ന് ചോദിക്കുകയാണെങ്കിൽ, പ്രത്യക്ഷജ്ഞാനം കഥം ഭവതി, കേന പ്രകാരേണ ഭവതി, ഏത് രീതിയിലാണ് അത് സംഭവിക്കുന്നത് എന്നാണ് അവിടെ നിഷേധാർത്ഥമല്ല. അറിയാൻ നമുക്ക് ജിജ്ഞാസയുണ്ട്, പ്രത്യക്ഷജ്ഞാനം എങ്ങനെയാണ് ഒരു വ്യക്തിയിൽ സംഭവിക്കുന്നത്, അതിൻ്റെ പ്രകാരങ്ങളെ കുറിച്ചാണ്, അതിൻ്റെ വിശേഷതകളെ കുറിച്ചാണ് ചോദിക്കുന്നത്. പക്ഷെ ഒരു കാര്യം ഒരിക്കലും സംഭവിക്കാത്ത കാര്യമാണ് അവിടെ കഥം എന്ന് ചോദ്യം ചോദിച്ചാൽ എൻ്റെ അർത്ഥം കഥം ഭവതി എന്ന് വെച്ചാൽ നവതി. വാഗതി, അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിരുന്നു. അവിടെ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ ആവശ്യം, കാരണം ഇത് ചോദ്യമല്ല, ഇതിനെയോ നടക്കില്ല എന്ന് നിഷേധമാണ്. നിഷേധത്തിൽ ക്വസ്റ്റ്യൻ മാർക്ക് ഇടേണ്ട കാര്യം. നമ്മളിവിടുത്തെ എഡിറ്റർമാർ വിചാരിച്ചിരിക്കുന്നത് സംസ്കൃതത്തിലും ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടെന്നാണ്. സംസ്കൃതത്തിൽ ക്വസ്റ്റ്യൻ മാർക്ക്, ക്വസ്റ്റ്യൻ മാർക്ക് വരുന്ന ഇംഗ്ലീഷിൽ നിന്നാണ് മലയാളത്തിൽ വന്നത്, ഈ ഒരു മാർക്ക് തന്നെ. സംസ്കൃതത്തിൽ അത് ഒരിക്കലും ഇല്ല. അങ്ങനെ ഒരു സമ്പ്രദായം സംസ്കൃതത്തില്ല, ക്വസ്റ്റ്യൻ മാർക്ക്. ഈ മാർക്കുകളെല്ലാം വരുന്നത് ഇംഗ്ലീഷ് ഭാഷയിൽ വന്നാണ്. അവിടെ എൻ്റെ ആവശ്യം ഒന്നാമതവിടെ ഒരു ചോദ്യമേ അല്ല. വാഗവി ന ഭവതി എന്നാണ്, കഥം ഭവതി എന്ന് വെച്ചാൽ ന ഭവതി. അതൊരു സിദ്ധാന്തമാണ്, സംശയമല്ല. ചോദ്യവും സിദ്ധാന്തമായിട്ടുള്ള വ്യത്യാസമാണ്. എന്താണോ കഥം ഭവതി, എങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ചോദ്യകർത്താവിൻ്റെ മനസ്സിൽ സംശയമുണ്ട്, അതെങ്ങനെ അല്ലേ. നമ്മുടെ മനസ്സിൽ സംശയമുള്ളപ്പോഴാണ് നമ്മൾ ചോദിക്കുന്നത് അതെങ്ങനെ, നമുക്കറിയത്തില്ല അതെങ്ങനെ സംഭവിക്കും. ഞാനിപ്പോ പറയുന്നത് സച്ചിദാനന്ദ സ്വാമി ഇപ്പൊ ഇന്ന് അമേരിക്കയിലാണെന്ന് പറഞ്ഞു കേൾക്കുന്നവരാണെങ്കിൽ അതെങ്ങനെ സംഭവിക്കും, അതെങ്ങനെ സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് അറിയത്തില്ല. ശരി, അത് കേട്ടു അമേരിക്കയിൽ പോയി, ഞാൻ പറയുന്ന അമേരിക്കയിലാണ്, പക്ഷെ തിരിച്ചു വന്നൊന്നും കേട്ടു, അതങ്ങനെ സംശയമാണ്. ഇനി സച്ചിദാനന്ദ സ്വാമിക്ക് എങ്ങനെ ആകാശമാർഗം പോകാനും വരാനും ഒക്കെ ഉള്ള വല്ല ശക്തിയുണ്ടോ, അവിടെയും ഇവിടെയും ഒരേ സമയം കാണാൻ, അങ്ങനെ സംശയമാണ് അത് അല്ലേ. ഒരേ സമയം അവിടെ ഒരേ സമയം ഇവിടെ അതങ്ങനെ സംഭവിക്കും, കേൾക്കുന്നതാണ് സംശയമാണ്. ഞാൻ കണ്ടു ഇവിടെ ഇപ്പോൾ വൈദ്യം കൊടുത്തിയിരിക്കുന്നു, ഞാൻ കണ്ടതാണ്. അങ്ങനെയെങ്കിൽ എന്താണ് കഥം ഭൗതി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്നാ ഭൗതി അങ്ങനെ സംഭവിക്കില്ല. അപ്പോൾ ഇതൊരു സിദ്ധാന്തമാണെങ്കിൽ കഥമെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം? പ്രകാരം എന്താ കേട്ടുകൊണ്ടിരിക്കുന്നു? ഒരു സിദ്ധാന്തമാണെങ്കിൽ കഥ എന്ന് പറഞ്ഞ എന്തായിരിക്കും അർത്ഥം? എന്നാ ഭവതി അങ്ങനെ സംഭവിക്കില്ല. സത്യാനന്ദ സ്വാമി ഇന്നിപ്പോ അമേരിക്ക ഇരിക്കത്തില്ല, അത് സംശയിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. പക്ഷെ സംശയിക്കാം, കാരണം കുറച്ച് ദിവസം മുമ്പ് അമേരിക്കയില്ല, തിരിച്ചു വന്നൊരാൾ കേട്ട്. അപ്പോൾ ഇവിടെ ഇരിക്കാൻ സാധ്യതയുണ്ട്. ഇന്നിപ്പോ എങ്ങനെ അമേരിക്ക ഇരിക്കുമെന്ന് ന്യായമായിട്ട് സംശയിക്കാം. കഥ എന്ന് വെച്ചാൽ അവിടെ സംശയം വരും. മറിച്ച് ഞാൻ പറയണ കഥം ഭൗതി അതെങ്ങനെയെന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാം ഇവിടെ ഉണ്ടെന്ന്. അപ്പൊ എൻ്റെ അർത്ഥം ഒന്നാണ്, ഇല്ല അമേരിക്കയിലില്ല, ഇവിടെ തന്നെയാണെന്നാണ്. ഈ കഥ എന്ന് പറയുന്നത് ഒരു സിദ്ധാന്തത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ അർത്ഥം എന്തായിരിക്കും? ന ഭവതി എന്നാണ് കഥവിൻ്റെ അർത്ഥം. എന്നാ ചോദ്യമല്ല എന്ന് പറയാനാണ് ഇത്രയും പറഞ്ഞത്. ചോദ്യം എന്ന് പറഞ്ഞാൽ അത് സംശയമായിരിക്കും. സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ അവിടെ സംശയം ഇല്ല. ഇത് ഗുരു ഒരു സിദ്ധാന്തം പറയുകയാണ്. തീർപ്പായ ഒരു കാര്യം പറയണം. എന്താണോ ധർമ്മി അസ്ഥി ീതി അനുമിതി നഭവതി സിദ്ധാന്തം. അങ്ങനെ ഒരു അനുമിതി സംഭവിക്കത്തില്ല. ഇനി ആരോടും ചോദിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ സംശയിക്കേണ്ട കാര്യമില്ല, ഉറപ്പാണ്. അപ്പൊ കഥമിൻ്റെ അർത്ഥം എന്തായി? എന്നാ പറയുമ്പോൾ പറയുന്നത് ശ്രദ്ധിച്ചിരിക്കുന്നു, വേറെ എന്തെങ്കിലും ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ എന്തുകൊണ്ട് അനുമതി സംഭവിക്കുന്നില്ല? അത് പക്ഷെ മൂന്നാമത്തെ പദ്യത്തിലാണ് പറയുന്നത്, അത് വിശദീകരിക്കുന്നു. അത് അങ്ങോട്ട് പോയി. അതങ്ങനെ പോകാൻ കാരണം എന്ന് വെച്ചാൽ ആദ്യം സാമാന്യമായി പറഞ്ഞു പ്രത്യക്ഷം അനുമതി ശബ്ദം. പ്രത്യക്ഷം അനുമാന ശബ്ദം ഈന്ന് മൂന്ന് പ്രമാണങ്ങളും ഇല്ല എന്ന് പറഞ്ഞു പറഞ്ഞ് സാമാന്യമായി പറഞ്ഞിട്ട് പിന്നെ അതിനെ വിശദീകരിക്കുന്നു. എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല അത് പറഞ്ഞു. ധർമ്മം ധർമ്മിണോഹോ അദൃഷ്ട സാഹചര്യ അനുമിതി ധർമ്മിണി അനുമിതി കുതഹ അവിടെ നാന്ന് തന്നെയാണ്. അവിടെ അതേ അർത്ഥം തന്നെയാണ്, സംഭവിക്കില്ല എന്ന് തന്നെ. ധർമ്മധർമ്മികളുടെ അദൃഷ്ട സാഹചര്യം, അദൃഷ്ടം സാഹചര്യം യയോഹോ എന്നാണ്. രണ്ടെണ്ണത്തിൻ്റെ സാഹചര്യം കണ്ടിട്ടില്ലാത്തതുകൊണ്ട് തർക്കസംഗ്രഹത്തിൽ പഠിച്ചിട്ടുള്ള പദകൃത്യത്തിലും സഹചരതീതി സഹചര സസ്യഭാവ സാഹചര്യം സമാനാധീരണ്യമിതി യാവത്ത്. ഇതവിടെ പഠിച്ചതാണ്. സാഹചര്യ നിയമോ വ്യാപ്തി അത് പഠിച്ചവർക്ക് ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാക്കാൻ എളുപ്പം. എല്ലാവരും പറയും ഗുരുദേവം എല്ലാം വളരെ ലളിതമായിട്ടാ പറഞ്ഞത്. ഇതെന്തിനാ ആൾക്കാർ ഇങ്ങനെ പറയുന്നു എന്നറിയാമോ? എന്തുകൊണ്ടാണെന്ന് അറിയാമോ? എന്തിനാ അങ്ങനെ പറയുന്നെന്നറിയാമോ? അതിനു വേണ്ടിയിട്ടാണോ? ഗുരുദേവം എല്ലാം വളരെ ലളിതമായിട്ടാ പറഞ്ഞിരിക്കുന്നത്. അത് പറയുന്ന എന്തെന്ന് വെച്ചാൽ എനിക്കെല്ലാം മനസ്സിലായെന്ന് കാണിക്കാൻ വേണ്ടി. ഈ പറയുന്നവൻ പണ്ഡിതനല്ല, എനിക്കെല്ലാം മനസ്സിലായി ഗുരുദേവൻ പറഞ്ഞതെല്ലാം. എന്തുകൊണ്ട് ഗുരുദേവൻ ലളിതമായി പറഞ്ഞാൽ പിന്നെ എനിക്ക് മനസ്സിലാകണം? അത് ഒന്ന്, അയാൾ പറയുന്നതിൻ്റെ ഒരു താല്പര്യം അതാണ്. ഇനി രണ്ടാമത് ഒരു താല്പര്യം കൂടെ ഉണ്ടോ? അതിനെന്താണോ? എന്താണ് ചിന്തിക്കുന്നുണ്ട്? ഇതെല്ലാം വളരെ ലളിതമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അവന്റെ മുമ്പിൽ ഇത് വെച്ചു കൊടുക്കണമെന്നും എന്താണ് പറഞ്ഞു തരാൻ പറയും. അവൻ പറയും എന്തുകൊണ്ട് ഇത് ലളിതമായിട്ടല്ലേ പറഞ്ഞിരിക്കുന്നു? ഒന്ന് എന്താണ്, എനിക്കെല്ലാം മനസ്സിലായി എന്ന് ബാക്കിയുള്ളവരെ ബോധ്യപ്പെടുത്താനാണ്. ഇവിടെ ഈ തീർത്ഥാടന പന്തലിലൊക്കെ പ്രഭാഷണങ്ങൾ കേൾക്കണം. ഇതുമായിട്ട് യാതൊരു ബന്ധം പോലും ഇല്ലാത്ത ആൾക്കാർ ഒന്നും ഇതൊക്കെ എടുത്ത് കത്തിക്കും. എന്നിട്ട് എത്ര ലളിതമായിട്ടാ പറഞ്ഞിരിക്കുന്നത് മനസ്സിലായി എന്ന് വെച്ചാൽ, ഒന്ന് താല്പര്യം ഇതാണ്, എനിക്കെല്ലാം മനസ്സിലായത്. രണ്ടാമത് ഈ ആൾക്കാരുടെ അടുത്ത് പറയുന്നതെന്ന് വെച്ചാൽ, ഞാൻ എന്താണോ നിങ്ങളോട് പറയുന്നതാണ് ഗുരുദേവൻ പറഞ്ഞത്, കാരണം എനിക്ക് മനസ്സിലായി. അത് ഇത്രയേ ഉള്ളൂ കാര്യം, നിങ്ങളും മനസ്സിലാക്കുക. മനസ്സിലായോ? അതിനെ ലളിതവത്കരണം എന്ന് പറയുന്നത്, എന്ന് പറയുന്നത് അത് ഇതാണ്. ഈ പറഞ്ഞ പോലെ തനിക്ക് ആചാര്യനാവണം, തനിക്ക് ഗുരുവാകണം. എന്തുകൊണ്ട്? ഗുരുദേവൻ പറഞ്ഞൊക്കെ ഞാൻ ഈ പറയുന്നതാണ് ഗുരുദേവൻ പറഞ്ഞത്, ഇനി കൂടുതൽ ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. കേൾക്കുന്ന കേട്ട് ഇരിക്കുന്നവനും വിചാരിക്കോ ഇത്രയേ ഉള്ളൂ ഗുരുദേവൻ പറഞ്ഞു. പിന്നെ വേണമെങ്കിൽ പറയും ഗുരുദേവൻ എത്ര ദയയാണ്, കരുണയാണ്, അതാണ് ഇതാണ്, പൊക്കാണ്, പോണാണ്, എല്ലാം നമ്മളെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എത്ര ലളിതമായി പറഞ്ഞു. അപ്പൊ അവനും വിചാരിക്കും ശരിയാണ്, ഇത്രയാണോ പറഞ്ഞു, എന്നാ എനിക്ക് മനസ്സിലായി എന്ന് പറയും. ഉലകിൽ ഒരാനയിൽ അന്ധരെന്ന പോലെ, ഇങ്ങനെ ഇങ്ങനെ ഒരു പരമ്പര തന്നെയുണ്ട്. ഇപ്പം ഒരു പരമ്പര ഒരു ഭാഗ്യത് വളരെ ലളിതമാണ്, എല്ലാവർക്കും മനസ്സിലാവും, എനിക്കും മനസ്സിലായി. ഞാൻ അതുകൊണ്ട് ഞാൻ പറയുന്നതാണ് ഗുരു പറഞ്ഞു, നിങ്ങളും മനസ്സിലാക്കിയോളി ഇതാണ് ഗുരു പറഞ്ഞു. ഇങ്ങനെ ഇതെങ്ങനെ മനസ്സിലാക്കുന്നു ഈ പറഞ്ഞത്? അങ്ങനെ മനസ്സിലാവും. ധർമ്മധർമ്മിണോഹോ അധിഷ്ഠ സാഹചര്യ ധർമ്മിണി അനുമിതി നഭവതി എന്നാണ്. ധർമ്മിയെ ധർമ്മിയിൽ അനുമിതി സംഭവിക്കത്തില്ല ആണ് ഒന്ന് പറയുന്നത്. ധർമ്മിയിൽ അനുമിതി സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം? തർക്കം പഠിക്കാത്ത ഒരാൾ മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണ്, എളുപ്പമൊന്നുമല്ല. തർക്കം പഠിച്ചാൽ പോലെ ശരിയായി മനസ്സിലാക്കി പഠിക്കുന്നു. ഞാനും പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പോലെ, അപ്പോൾ ഒന്ന് ശരിക്കൊന്ന് പഠിച്ചു കഴിഞ്ഞ ഒരാൾക്ക് മാത്രമേ പ്രത്യക്ഷം അനുമതി എന്നൊക്കെ കേട്ടാൽ ഒരു ധാരണ മനസ്സിൽ വരത്തുള്ളൂ. അല്ലാത്തവർക്ക് എന്ത് വരാനാണ്? അതുകൊണ്ടാണ് പണ്ട് സച്ചിദാനന്ദ എന്നോട് പറഞ്ഞു, ഇതിനെ ഒരു ഭയങ്കര സാധനം എഴുതി വെച്ചിട്ടുണ്ട്, ഇന്നൊരു ആർക്കും മനസ്സിലായിട്ടില്ല. ആർക്കും മനസ്സിലാകാത്ത കാര്യമൊന്നുമല്ല, പക്ഷെ മനസ്സിലാകണമെങ്കിൽ എന്ത് വേണം? കുറച്ച് തർക്കം അറിഞ്ഞിരിക്കണം. ഇത് സമാധി കൊണ്ട് മനസ്സിലാകത്തില്ല. മനസ്സിലായി? സമാധിയിലൊന്നും പൊട്ടി വരുന്ന സാധനമല്ല ഇത്. ഇത് പഠിക്കുന്നവർക്കേ മനസ്സിലാവും. വിഷയം അങ്ങനെയാണ്, കാരണം ഇത് പ്രമാണത്തെക്കുറിച്ചാണ്. പ്രമാണം ജ്ഞാനം എന്ന് പറയുന്നത് പഠിക്കുന്നവർക്ക് മാത്രമേ അത് അതിനെ കുറിച്ച് അറിയാൻ പറ്റൂ, അല്ലാത്തവർക്ക് പറ്റത്തില്ല. നമുക്കിവിടെ ഒരുപാട് പേര് പഴയ യോഗികൾ ജ്ഞാനികൾ ഒക്കെ ഉണ്ടായിരുന്നു, ഒരുപാട് പേർക്ക് സമാധി ഉണ്ടായിരുന്നു. ആർക്കെങ്കിലും ഫിസിക്സോ കെമിസ്ട്രിയോ എന്തെങ്കിലും അറിയാമായിരുന്നു? അല്ല, ഇനി അറിഞ്ഞിരുന്നെങ്കിലോ? പണ്ട് 2000 വർഷം മുമ്പ് ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ ആർക്കെങ്കിലും അറിയാമായിരുന്നു? അവർക്ക് സമാധി ഉണ്ടായിരുന്നു. ഫിസിക്സും കെമിസ്ട്രിയും ഒന്നും ഇല്ലായിരുന്നു. എന്തോ ഉണ്ടായിരുന്നെങ്കിലോ? എന്നാൽ അവർക്ക് അതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടായിക്കൂടെ? ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടോ? അത് ഉണ്ടായിരുന്നെങ്കിലോ? അറിയാമായിരുന്നെങ്കിലോ? അവർക്കെല്ലാം അറിയാമായിരുന്നു. അവരെല്ലാം അത് രേഖപ്പെടുത്തി വെച്ചിരുന്നു താളിയോലകളിൽ. ആ താളിയോലകളിൽ നിന്ന് ജർമ്മൻകാർ, ബ്രിട്ടീഷുകാർ വന്ന് ജർമ്മൻകാർ വന്ന് അടിച്ചു മാറ്റി കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി അവർ ഇംഗ്ലീഷിൽ എഴുതിയാണ് ഫിസിക്സും കെമിസ്ട്രി എന്ന് പറഞ്ഞാലും. അത് അങ്ങനെ ആയിക്കൂടെ? വെറും കഥയെന്ന് പറഞ്ഞ് തള്ളിക്കറിയാൻ തള്ളികളയാൻ പറ്റുമോ? എന്തുകൊണ്ട്? വെറുതെ ഇല്ല എന്ന് പറഞ്ഞാൽ മതിയോ? അവർ കൊണ്ടുപോയി പഠിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്തു. അവരല്ലേ മാക്സിമുള്ളവരല്ലേ ആദ്യം വേദം പോലും പ്രസിദ്ധീകരിച്ച്? ഇവിടെയുള്ളവരെക്കാളും മുമ്പ് അവർ പഠിച്ചു. ഇന്നെന്നിങ്ങനെ പറയാൻ പറ്റും? ഇവർക്കെല്ലാം അറിയാമായിരുന്നു. അവർക്ക് സമാധിയിൽ നിന്ന് ജ്ഞാനം ഉണ്ടായി. അവരെല്ലാം എഴുതി വെച്ച് താളിയോലകൾ ഇവിടെ നിന്ന് കടത്തിക്കൊണ്ട് പോയോ? ജർമ്മനിയിൽ ഒരു വലിയ ലൈബ്രറി ഉണ്ടോ സംസ്കൃതത്തിൻ്റെ? അതൊക്കെ ഉള്ള കാര്യമാണല്ലോ. ഇല്ല എന്ന് പറഞ്ഞാൽ പോരെ, എന്തുകൊണ്ടില്ല എന്നുകൂടെ പറയും. സിമ്പിളായിട്ട് പറയും, വളരെ സിമ്പിളായിട്ട്. അന്ന് ഈ കെമിസ്ട്രി ഫിസിക്സ് കൊണ്ടായിരുന്നെങ്കിൽ ഈ മൊബൈൽ നമ്മുടെയൊക്കെ അപ്പുപ്പന്മാരായിരുന്നു. മനസ്സിലായോ? ഈ മൊബൈൽ എന്ന് പറയുന്ന സാധനം ആരെ കയറ്റുന്നേനെ? എത്ര തലമുറ മുമ്പേ ഇരുന്നേനെ? എത്ര തലമുറ മുമ്പ്? 100 തലമുറ മുമ്പ് നമ്മുടെ അപ്പുപ്പന്മാരൊക്കെ മൊബൈലും കൊണ്ട് കിടന്നു. അവർക്ക് സ്വപ്നം കാണാൻ പറ്റിയ? എന്തുകൊണ്ട് പറ്റിയില്ല? ഈ ശാസ്ത്രങ്ങളെ കുറിച്ചൊന്നും യാതൊരു അറിവുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് ഇവർക്ക് സമാധി ഉണ്ടായിരുന്നു. സമാധിയിൽ നിന്നും ഈ അറിവുണ്ടാവത്തില്ല. അത് അതിനെക്കുറിച്ച് പഠിച്ചുണ്ടായ അറിവാണ്. അതുപോലെ തന്നെ ഈ പ്രമാണങ്ങൾ എന്നൊക്കെ പറയുന്നത് പഴയ കാലത്ത് ആൾക്കാർ പഠിച്ചുണ്ടാക്കിയ അറിവാണ്, ചിന്തിച്ച് പഠിച്ചുണ്ടാക്കിയ അറിവാണ്. സമാധിയിലുണ്ടാകുന്ന അറിവല്ല. മനസ്സിലായോ? എങ്ങനെ? എവിടെ? ആ, ഒരുപാട് അബദ്ധങ്ങളും ചോദിച്ചിട്ടുണ്ട്. ഒരുപാടുണ്ട്. അതൊക്കെ പറയുന്ന പൊളിറ്റിക്സ്, അതിനകത്തൊന്നും യാതൊരു കഴമ്പുമില്ല. അങ്ങനെ യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. സമാധിയിലൊന്നും ഈ അറിവുണ്ടാകത്തില്ല. ഇത് മനുഷ്യൻ പരിശ്രമിച്ചുണ്ടാക്കിയെടുത്ത അറിവാണ്. അതുപോലെ ഈ അറിവൊക്കെ പഠിച്ചുണ്ടാകുന്ന അറിവാണ്. ഗുരുദേവ അറിഞ്ഞെന്ന് പറഞ്ഞാലും പഠിച്ചുണ്ടായ അറിവ്. പക്ഷേ ഈ പഠിക്കുന്നതിന് വ്യത്യാസം, അതിന് വ്യത്യാസം. ഒരു പ്രതിഭാശാലിയായ വ്യക്തിയാണെങ്കിൽ അയാൾക്ക് അത് പഠിക്കുന്നതിനെ ഒരു തവണ കേട്ടാലോ ഒരു തവണ വായിച്ചാലോ മതി. നമ്മളെപ്പോലെ രാത്രി വിളക്കുന്നവരെ മണ്ണെണ്ണയും ചിലവാക്കിയിരുന്ന് പഠിക്കേണ്ട കാര്യം ഇല്ല. ആ വ്യത്യാസം. അങ്ങനെ മണ്ണെണ്ണ മുഴുവൻ കത്തിച്ച് കളഞ്ഞാലും ചിലപ്പോൾ തരി കയറിയില്ലെന്നും വരും. ആ വ്യത്യാസം വരും. ഗുരുവിനെ പോലെയുള്ള പ്രതിഭാശാലികൾക്ക് ഒറ്റ തവണ കേട്ടുകഴിഞ്ഞാൽ കാര്യം, അതിൻ്റെ എ ടു ഇസഡ് അപ്പത്തിൻ്റെ കാര്യം മനസ്സിലാവും. അത്ര എന്താണ് ഗ്രഹണ ധാരണ പടുക്കളായിരുന്നു. ആ വ്യത്യാസമുള്ളൂ, പക്ഷെ പഠിച്ചില്ല എന്ന് പറയാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഇത് മനസ്സിലാക്കണമെങ്കിൽ ഇത് പഠിച്ചാലേ പറ്റും. നമുക്ക് നിന്ന് മനസ്സിലാക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഈ അദ്വൈതം പോലെയുള്ള വിഷയങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് കുറച്ച് വ്യാകരണവും തർക്കവും ഒക്കെ പഠിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പൂർണ്ണമായി മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഇതൊക്കെ പഠിക്കാതെ ഒന്നും മനസ്സിലാകത്തില്ല, പൂർണ്ണമായും മനസ്സിലാകില്ല. പക്ഷെ നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നതിനെ പൂർണ്ണമായും മനസ്സിലാക്കണമെന്നുള്ളതല്ല. നമ്മുടെ ഉദ്ദേശം എന്താണ്? എന്താണ് നമ്മുടെ ഉദ്ദേശം? ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി കുറച്ചെന്തെങ്കിലും മനസ്സിലാക്കുക, എന്നിട്ട് ആൾക്കാരുടെ ഇടയിൽ ചെന്നിട്ട് ഇത് വളരെ സിമ്പിളാണ്, ഞങ്ങൾക്കെല്ലാം മനസ്സിലായി എന്ന് പറഞ്ഞ് അവരെയും മുടികളാക്കുക, അങ്ങനെ ജീവിക്കുക, ഇത്രയേ നമുക്ക് ലക്ഷ്യമുള്ളൂ. പൈസക്കാട് പ്രധാനം പേരാണ്, ഫേമസ് ആകുക, പ്രസിദ്ധനായിത്തീരുക. അപ്പോ അത്രയൊക്കെ ഇന്ന് ആൾക്കാർക്ക് താല്പര്യമുള്ളൂ, അങ്ങനെ പ്രസിദ്ധനാകും. ചിലർക്ക് പ്രസിദ്ധിയോടല്ല താല്പര്യം, പത്ത് കാശുണ്ടാക്കുക. ചിലർക്ക് അങ്ങനെയാണ് താല്പര്യം, ചിലർക്ക് അങ്ങനെയാണ് കുറച്ച് ചിലർക്ക് രണ്ടും കൂടെ ഇരുന്നോട്ടെ എന്നുള്ള താല്പര്യമുണ്ട്. ഇതിനപ്പുറമൊന്നും താല്പര്യമൊന്നുമില്ല. ഇതൊക്കെ ശരിക്കും അങ്ങോട്ട് മനസ്സിലാക്കണമെന്നോ അങ്ങനെയൊന്നും. ചിലർക്ക് പേരും പ്രശസ്തി കുറച്ച് ഭരണവും രണ്ടും മൂന്നും കൂടെ വേണം. അങ്ങനെ പല താല്പര്യങ്ങളാണ്. അങ്ങനെ ഒന്നും പിന്നെ ഇതിനൊന്നും ശ്രദ്ധ വരത്തില്ല. നമ്മൾ ശ്രദ്ധ മാറിക്കും, ഇതിനൊന്നും മെനക്കെടുത്തില്ല. മനുഷ്യൻ്റെ ഓരോ താല്പര്യങ്ങളാണ്, അവരുടെ വാസന എന്ന് പറയുന്നതാണ്. ഓരോരുത്തർക്കും ഓരോരുത്തരാണ് താല്പര്യം, അവരതിലേക്ക് എങ്ങനെ പോകും. അറിവ്, അറിവിനോടുള്ള ജിജ്ഞാസ, താല്പര്യം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ടാവത്തില്ല. അത് ആരുടെയും കുറ്റമല്ല, ഓരോരുത്തരുടെ മനസ്സങ്ങനെയാണ്. മനസ്സൊരാളുടെ മനസ്സ് അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ട് കാര്യം. ചിലർക്ക് അതിനുള്ള വലിയ സാമർഥ്യം ഇല്ലെങ്കിലും അറിയാൻ താല്പര്യം കാണും, പഠിക്കാനും മനസ്സിലാക്കാനും. ചിലർക്ക് സാമർഥ്യം ഉണ്ടെങ്കിലും അതിനോട് താല്പര്യം വരും. ഇതൊക്കെ അവരവരുടെ ജീനിന്റെ പ്രശ്നമാണ്. പണ്ട് വാസന എന്ന് പറയുന്ന ജീനെന്നു. അതുകൊണ്ട് ഇത് അത്ര എന്താണ് എളുപ്പമൊന്നുമല്ല, പഠിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇവിടെ അനുമിതി, അനുമാനം ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇവിടെ തന്നെ പറയുന്നു എന്താണ്, ധർമ്മിണി അനുമിതി കുതഹ. ധർമ്മിണി, ധർമ്മിയിൽ ധർമ്മിണി ഏത് വ്യക്തിയാണ്? ഏതിൻ്റെ സപ്തമി? ഏത് ശബ്ദത്തിൻ്റെ സപ്തമിയാണോ? പ്രാതിപദ്യം ഏതാണ്? ധർമ്മിൻ എന്ന് പറയുന്ന ശബ്ദത്തിൻ്റെ ധർമ്മിൻ പ്രഥമ ഏകോചനത്തിലെ ഏത് രൂപം വരുന്നത്? പുല്ലിംഗത്തിൽ എന്നാണോ പ്രഥമ ഏകോചനം? അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ ഇതൊക്കെ അറിഞ്ഞിരിക്കണം. ഹ്രസ്വ ദീർഘം എങ്ങനെയാ ദീർഘം വരുന്നത്? സൂത്രം ഏതാണ്? പഠിച്ചവർക്ക് അതൊക്കെ പറയാൻ ബാധ്യതയുണ്ട്. ഏതാ സൂത്രം? സൂത്രം ഏതാണ്? ദീർഘം വരുമ്പോൾ ആവാരാന്തല്ല, അത്രയും പഠിച്ചില്ല. പഠിച്ച് മനസ്സിലാക്കണം. ഇപ്പൊ ഏതുവരെ പഠിച്ച്? പഠിക്കുന്നുണ്ടോ? ഏതുവരെ പഠിച്ച്? മുമ്പോട്ട് പോകണം. ഇപ്പൊ ശരിയാവും. സൗച ദീർഘം നകാരാന്ത ശബ്ദമാണ്. ധർമ്മീ ധർമ്മിണ ധർമ്മിണ. സ്ത്രീലിംഗത്തെ എങ്ങനെ വരും? പഠിച്ചതാണ്. ട്രെയിനിങ് എത്തി ഇങ്ങനെ ശബ്ദം പറയാം, ധർമ്മിണി നീ പോരും. ഏതാ സൂത്രം? എല്ലാം പഠിച്ചതോ? ഋനേഭ്യോ നീ പോരും. നമസ്കാരം എത്തി എങ്ങനെ വരും? ധർമ്മി ഹർസമായിട്ട് വരും. മൂന്നിൽ ഉപയോഗിക്കുന്ന ശബ്ദമാണ് ധർമ്മി ധർമ്മണോ ധർമ്മിണ എന്ന് പറഞ്ഞു. ധർമ്മിണി ധർമ്മണ്യോ ധർമ്മണ്യ എന്ന് ശ്രേണി. ധർമ്മി ധർമ്മിണി ധർമ്മിണി എന്ന് നമസ്കാരം പഠിച്ച് മനസ്സിലാക്കി വയ്ക്കുന്നു. പുല്ലിംഗത്തിന്റെ സപ്തമിയാണ് ധർമ്മിണി. ധർമ്മിണി അനുമതി സംഭവിക്കില്ല എന്നുള്ളത് ആണ് ഇവിടെ പറയുന്നത്. ധർമ്മിണി അനുമതി ന ഭവതി. മലയാളത്തിൽ എങ്ങനെ പറയും? ധർമ്മിണി അനുമതി ന ഭവതി. ഇതിന്റെ മലയാളം നിങ്ങൾ എങ്ങനെ പറയും? ചോദിക്കുന്നതിന്റെ മലയാളം മതി. എന്ന് പറഞ്ഞാ പോരാ. ധർമ്മിണി അനുമതി ന ഭവതി. മലയാളത്തിൽ എങ്ങനെ പറയും? ആ എന്ന് പറഞ്ഞാൽ ശരി. ധർമ്മിയുടെ അനുമതി ഉണ്ടാകുന്നില്ല. അതിങ്ങനെ ധർമ്മിയുടെ എന്നിങ്ങനെ പറഞ്ഞത് ധർമ്മിണി എന്ന് പറയുന്ന ഏത് വിഭക്തി? പിന്നെ ധർമ്മിയുടെ എന്നിങ്ങനെ പറഞ്ഞു ധർമ്മിയുടെ എന്ന് സാറിന് ഏത് വിഭക്തിയാ പറയുന്നത്? അപ്പൊ പിന്നെ എങ്ങനെ ഇവിടെ പറഞ്ഞു ധർമ്മിയുടെ എന്ന്? സപ്തമിയിൽ എങ്ങനെ പറഞ്ഞു ധർമ്മിയുടെ എന്ന്? സപ്തമിയ എങ്ങനെയല്ല ധർമ്മിണി എന്ന് വെച്ചാൽ അവിടെ അനുമതിയുടെ വിഷയമാണെന്ത്? ധർമ്മി. ധർമ്മി വിഷയമാകുന്ന അനുമതി സംഭവിക്കില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥമാണ് ധർമ്മിയുടെ അനുമതി സംഭവിക്കത്തില്ല. എപ്പോഴും ധർമ്മി എന്ന് പറയുമ്പോൾ ഓർത്തു കൊണ്ടാണ് നാരങ്ങ ആശാൻ പറഞ്ഞു. മനസ്സിലായോ? അത് പോയ പോയി അല്ല. നാരങ്ങ എന്ന് പറയുന്നത് പ്രത്യക്ഷവുമല്ല എന്ന് പറഞ്ഞാൽ നാരങ്ങ പ്രത്യക്ഷമല്ല എന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാകുന്നത്? നാരങ്ങയുടെ പ്രത്യക്ഷ ജ്ഞാനം ഉണ്ടാകത്തില്ല. മനസ്സിലായോ? നാരങ്ങയുടെ പ്രത്യക്ഷ ജ്ഞാനം ഉണ്ടാകത്തില്ല. പിന്നെ ധർമ്മിയുടെ അനുമതി സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താ കേട്ടോണ്ടിരിക്കുന്നത്? നാരങ്ങയുടെ എന്നല്ല ഞാൻ പറഞ്ഞത്, ധർമ്മിയുടെ അനുമതി ജ്ഞാനം സംഭവിക്കില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ധർമ്മിയുടെ അനുമതി സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ധർമ്മിയുടെ അനുമതി ജ്ഞാനം ഉണ്ടാകത്തില്ല. ഞാൻ പറഞ്ഞിട്ടാ ചോദിച്ചത്, നമ്മൾ പിടിച്ചെടുക്കുമെന്നറിയാം. അത് തന്നെ പറഞ്ഞിട്ട് അത് തന്നെ ചോദിച്ചു. ധർമ്മിയുടെ അനുമതി സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞാൽ ധർമ്മിയുടെ അനുമതി ജ്ഞാനം സംഭവിക്കത്തില്ല. അപ്പൊ ധർമ്മിയുടെ പ്രത്യക്ഷ ജ്ഞാനവും സംഭവിക്കില്ല, ധർമ്മിയുടെ അനുമതിഞ്ഞാണ് സംഭവിക്കുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ എന്താണ് ഈ പ്രത്യക്ഷ ജ്ഞാനം, എന്താണ് ഈ അനുമതി ജ്ഞാനം, എന്താണ് ഇതിൻ്റെ വ്യത്യാസം, എല്ലാം മനസ്സിലാകാത്ത ഒരാളിനോട് ഇതൊക്കെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? പറഞ്ഞ് മനസ്സിലാക്കുന്ന വലിയ പ്രയാസമാണ്. ഇതാണ് പ്രമാണ ചർച്ചയിൽ വരുന്ന ഒരു ബുദ്ധിമുട്ട്. അപ്പൊ എന്തായാലും ഗുരുദേവനോട് എഴുതി വെച്ച് അപ്പോ നമുക്കത് മനസ്സിലാക്കാൻ ശ്രമിച്ചേ പറ്റും. പ്രയാസം പ്രയാസം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഒരു കാര്യമില്ലല്ലോ. പ്രയാസം എന്ന് പറയുന്നത് മനസ്സിലാകാത്തതാണ്. അപ്പൊ പ്രയാസം എന്ന് പറഞ്ഞാൽ മനസ്സിലാകും ഇല്ല. പിന്നെ അതിനെ വിശദീകരിച്ച് വിശദീകരിച്ച് വിശദീകരിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക, അത്രയേ ഉള്ളൂ. അതേ ഉള്ള ഒരു വഴി അതാണ് ഞാനിങ്ങനെ പറയും. ഞാൻ രണ്ട് വ്യാഖ്യാനം വായിച്ചു കൊണ്ടു. അത് വായിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒരക്ഷരം മനസ്സിലാകത്തില്ല എന്തെഴുതിയിരിക്കുന്നു. എന്തുകൊണ്ട്, എന്തുകൊണ്ടാണ് മനസ്സിലാകത്ത്? രണ്ട് വ്യാഖ്യാനം വായിച്ചാലും ആർക്കും ഒരക്ഷരം മനസ്സിലാകും. എന്തുകൊണ്ടാണ് മനസ്സിലാകത്ത്? വ്യാഖ്യാനിച്ചവർക്ക് മനസ്സിലായില്ല, അതുകൊണ്ട് തന്നെ വ്യാഖ്യാനിച്ചവർക്ക് മനസ്സിലാകാതിരുന്ന പിന്നെ വായിക്കുന്നവർക്ക് മനസ്സിലാവും. വേറെ കുഴപ്പം. ചിലപ്പോൾ നിങ്ങൾ സംശയം തോന്നി, എന്നാൽ പിന്നെ ഈ പറയുന്നതാണ് മനസ്സിലായ സംശയിച്ചൂടെ? സംശയിക്കാമോ? അല്ലേ സംശയിക്കാം. ഇനി സംശയിക്കണ്ട, മനസ്സിലാക്കിയിട്ട് തന്നെ പറയാം. ഒരു സംശയവും വേണം, വെറുതെ സംശയിച്ചൂടെ? എല്ലായിടത്തും കയറി സംശയിച്ചൂടെ? എന്ന് വെച്ചാൽ നമ്മൾ എഴുതുകയോ പറയുകയോ ചെയ്യുമ്പോൾ അത് രണ്ട് പക്ഷേ കാണാൻ പാടുള്ളൂ. ഒന്നെന്താണ്? രണ്ട് പക്ഷേ വരാം. ഒന്നിൽ അറിയണം അല്ലെങ്കിൽ അറിയില്ല. ഈ രണ്ട് പക്ഷത്തായാലും നമുക്ക് എന്ത് വേണം? രണ്ട് പക്ഷത്തായാലും നമുക്ക് ആത്മവിശ്വാസം വേണം. ഒന്നിൽ അറിയാമെന്നുള്ള ആത്മവിശ്വാസം, എനിക്കിത് അറിയാം ആത്മവിശ്വാസം. ഇല്ലെങ്കിൽ എന്ത് വേണം? എനിക്കറിയില്ല എന്നുള്ള ആത്മവിശ്വാസം വേണം. ധൈര്യം കൊണ്ട് പോകും, എനിക്കത് അറിയത്തില്ല. പിന്നെ ഈ അഴവഴമ്പൻ നിലപാടുണ്ടല്ലോ, എന്താണ്? എനിക്കറിയാം എന്നറിയില്ല, ഇത് ശരിയല്ല. വ്യാഖ്യാനം വായിക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത്, അറിയാം അറിയില്ല. അറിയില്ലെങ്കിൽ അത് ആ നിലപാട് വ്യക്തമായിരിക്കണം, എനിക്കത് അറിയില്ല. അറിഞ്ഞോളൂ എന്ന് പറഞ്ഞ നിർബന്ധമുണ്ട്? അങ്ങനെയൊന്നുമില്ലല്ലോ. ഇപ്പോ ഒരാൾ എഴുതി, നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അറിയില്ല, അറിയില്ല എന്നുള്ളത് ഒരു ആത്മവിശ്വാസമാണ്. അല്ലെങ്കിൽ അറിയാം. അപ്പം നമ്മൾ പറയുമ്പം നമുക്ക് ശരിയായ ഒരു ആത്മവിശ്വാസം ഉണ്ടാവും പറയുന്നത്. അപ്പം ആത്മവിശ്വാസം എന്ന് പറയുമ്പോൾ പണ്ട് ഗുരുദേവൻ പഴമ്പള്ളി അച്ഛനോട് സംസാരിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. ഈ ആത്മവിശ്വാസം എന്താണ് പറഞ്ഞത്? ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, വളരെ എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യം. ഗുരുദേവൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കത്തില്ല, പിന്നെ ഞാൻ പറഞ്ഞ നിങ്ങളെങ്ങനെ ഓർക്കും? അത് നിങ്ങൾ ഓർക്കില്ലെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞ എങ്ങനെ ഓർക്കും? അഹങ്കാരവും ആത്മവിശ്വാസവും തമ്മിലുള്ള എന്താണ് വ്യത്യാസം എന്ന് പറയുന്നത്? വളരെ സൂക്ഷ്മമാണ്. മറ്റൊരു സൂക്ഷ്മമായ വ്യത്യാസമുണ്ട്. അഹങ്കാരത്തെ കളയാൻ വേണ്ടി ആത്മവിശ്വാസത്തെ കളയരുത്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അഹങ്കാരം ഉണ്ടായിക്കഴിഞ്ഞാൽ പറ്റുന്ന കുഴപ്പമൊന്നും ഇല്ല. നമ്മുടെ ഈ ചെവിക്കല്ലുണ്ടല്ലോ, ഇത് ഡാമേജാവും. പിന്നെ ഈ പല്ലുണ്ടല്ലോ, മുമ്പായിരിക്കില്ല, ഇതിനൊക്കെ സാരം ഭ്രംശം സംഭവിക്കും. ഇത് വേണം അതിന് സംഭവിക്കാൻ പോകുന്ന കാര്യം. അതാണ് അഹങ്കാരത്തിന് പറ്റുന്ന, അതും ആത്മവിശ്വാസമായിട്ട് ഒരു ബന്ധമുണ്ട്. രണ്ട് രണ്ട് കാര്യമാണ് ആൾ പറഞ്ഞതിന്റെ വ്യത്യാസം. വളരെ സൂക്ഷ്മമാണ് എന്ന് വെച്ചാൽ നിങ്ങൾ ഭ്രമിച്ചു പോകും, നമ്മൾ ഭ്രമിച്ചു പോയി ചെറുത്ത്. അതുകൊണ്ട് ആത്മവിശ്വാസം വേണ്ടടുത്ത് നമ്മൾ എന്ത് ചെയ്യാൻ ഉപേക്ഷിക്കും, എന്താണോ അഹങ്കാരമായി പോകും. ഗുരുദേവന്റെ ജീവചരിത്രം പലരും എഴുതിയിട്ടുണ്ട്, പക്ഷെ ഗുരുദേവന്റെ സത്യസന്ധമായ ജീവചരിത്രം ഒരാളെ എഴുതിയിട്ടുണ്ട്. ആരാണെന്നറിയാം? പഴമ്പള്ളി അച്ഛൻ. ചെറിയൊരു ജീവചരിത്രം. ആലുവ സ്കൂളിലെ ഗുരുദേവനോടൊപ്പം അവിടെ ഒരു സംസ്കൃത വിദ്യാർത്ഥിയെ കഴിയും, ചുരുക്കം ചില സന്ദർഭങ്ങൾ കാണുകയും ചില അനുഭവങ്ങളും അതിന് സ്വന്തമായ ചില നിരീക്ഷണങ്ങളും എല്ലാം സത്യസന്ധമാണ്. ബാക്കിയെല്ലാം വ്യാജസ്തുതികളാണ്. ഈ അനുയായികളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് പൂർണ്ണകുംഭത്തിനും വേണ്ടിയുള്ള കഥ പറച്ചിലാണ് ഒട്ടുമുക്കാലും നടക്കുന്നത്. പൂർണ്ണകുംഭം വേണമെങ്കിൽ എന്ത് ചെയ്യണം? കള്ളം പറഞ്ഞാലേ അത് കിട്ടത്തുള്ളൂ. മറ്റേ സത്യസന്ധമായിട്ട് എഴുതി വായിക്കുമ്പോൾ മനസ്സിലാവും. അവിടെ ഗുരു പറഞ്ഞ അഹങ്കാരവും എന്താണ് ആത്മവിശ്വാസവും തമ്മിലൊരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഭ്രമിച്ചു പോരുത്. ആത്മവിശ്വാസം അഹങ്കാരമാകരുത്. അഹങ്കാരം നിങ്ങൾക്കൊരു കാര്യം അറിയാമെങ്കിൽ അറിയാം, അറിയാമെന്ന് സ്വയം ബോധ്യം വരുന്നതാണ് എന്താണ്, നിങ്ങൾക്കൊരു കാര്യം അറിയാമെങ്കിൽ അറിയാമെന്ന് സ്വയം ബോധ്യപ്പെടുന്നതാണ് ആത്മവിശ്വാസം. അഹങ്കാരം എന്ന് പറയുന്നത് എന്താണ്? മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്ന, തനിക്ക് ബോധ്യമില്ല പിന്നെ എന്ത് ചെയ്യുന്ന, മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം, ഒരുപാട് വ്യത്യാസമുണ്ട്. ഇതൊരു പ്രധാന വ്യത്യാസം. അതുകൊണ്ട് മനസ്സിലാക്കണം. മനസ്സിലാക്കി നമുക്ക് അതിന് ആത്മവിശ്വാസമുണ്ട് എന്താണെന്നാണ്. പക്ഷെ അത് കുറച്ച് ഇത് പരിശ്രമിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇപ്പൊ ഞാൻ എന്തായിരുന്നു ചോദിച്ചത്? വിട്ടുപോയ പോയി. അത് തന്നെ ചോദിച്ചു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ധർമ്മിയുടെ അനുമതി ഉണ്ടാകത്തില്ല, ധർമ്മിയുടെ പ്രത്യക്ഷവുമില്ല. നിങ്ങൾ ഇതുവരെ തർക്കമൊന്നും പഠിച്ചിട്ടില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ ഇപ്പൊ ഇത് വിശദീകരിക്കുന്നത്. ആര്യ ശരി.